നമുക്കൊരു ശരീരത്തിന് വേദനയൊക്കെ തോന്നും. നിരന്തര ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമാകും. അതുപോലെ തന്നെ ആദ്യം വളരെ സിൻസിയറായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ മറ്റൊന്നും മനസ്സ് പോകാൻ പാടില്ല. മനസ്സ് വേറെ ഒരിടത്തും പോകാൻ പാടില്ല എന്നുള്ള ഒരു വാശി നിർബന്ധം. ഇങ്ങനൊരു വാശി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൽ ഒരു സ്ട്രെസ് വരും, എപ്പോഴും സമ്മർദ്ദം ഉണ്ടാവും. അപ്പോ ഈ ഒന്ന് നമ്മുടെ വികാരങ്ങളെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുക, അത് നടക്കും. അത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ചാടിപ്പോവും. അപ്പം നമ്മുടെ മനസ്സിലെന്ത് വരും? അങ്ങനെ ഒരു മനസ്സിനൊരു മാറ്റം സംഭവിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ, അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹം നിർത്താതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ശരി, അടിസ്ഥാനപരമായി അങ്ങനെ ചില ധാരണകൾ നിൽക്കും. അത് ഒരു ഉള്ളിലൊരു സ്ട്രെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം മനസ്സെപ്പോഴാണ് പുറത്തോട്ട് പോകുന്ന, അപ്പം നമ്മൾ അറിയും. അപ്പോ ഇവര് പറയുന്നത് അങ്ങനെ മനസ്സ് പുറത്തോട്ട് പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണ്ട, പോവുകയാണെങ്കിൽ അതിനെയും വാച്ച് ചെയ്യുക. അത്രയാണ്. മനസ്സിനൊരിക്കലും ശരിയാക്കാൻ ശ്രമിക്കരുത്, എല്ലാം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ബുദ്ധൻ പറയുന്നു അത് തന്നെയാണ്. പക്ഷെ ഈ ശ്വാസത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് ശ്വാസത്തിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല, പോകും. പോയാൽ വീണ്ടും നിരീക്ഷിക്കുക. സ്വാഭാവികമായിട്ടും കണ്ണടയുമല്ലോ. നമ്മുടെ മൂക്കിന്റെ തുമ്പിലും നമ്മുടെ മേൽച്ചുണ്ടിലും ശ്വാസം തട്ടുന്നതിലാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ല വാച്ച് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ അതാണ്. ഐ തിങ്ക് ഫസ്റ്റ് യു ഫീൽ ദി സെൻസേഷൻ ഓഫ് ദി ബ്രീത്തിങ് ഇൻ ദി ടിപ്പ് ഓഫ് ദി നോസ് ആൻഡ് ഹിയർ മസ്തക്. കറക്റ്റ്. ഫസ്റ്റ് യു ഫീൽ ദാറ്റ് മീൻസ് ജസ്റ്റ് ഒബ്സർവ്. While observing, on the time also, mind will jump out of this observation. Then, what is the remedy there? What you will do for that? So, mind jump here and there, then again, try to observe, not to concentration. You think that is concentration? Just observe. That means while doing these practices, you have to take some efforts to continue that. Effort is there. Effort is there. And effort, ഇതാണ് ഒരു പ്രശ്നം. അതായത് ഇവർ പറയുന്നത് ഇതിനെ ഇങ്ങനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പുള്ളിയെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ നിരീക്ഷിച്ചാൽ മതിയൊന്നും ചെയ്യേണ്ടെന്നാണ്. അതേസമയം തന്നെ നിരീക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടി വരുന്നത്. ഒരാൾക്ക് ഇങ്ങനെ നിരീക്ഷിക്കണമെങ്കിൽ ഈ മനസ്സെന്ന് പറയുന്ന അങ്ങനെ ഒരിടത്ത് നിൽക്കുന്ന സാധനമല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്കൊരു പ്രയത്നം ആവശ്യമാണ്. എപ്പോഴാണോ അങ്ങനെ ഒരു പ്രയത്നം ആവശ്യമായി വരുന്നത്, ആ പ്രയത്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രയത്നിച്ചാലും ശരി, അത് മനസ്സിനെ ക്ഷീണിപ്പിക്കും. മനസ്സിന് അത് ഏത് തരത്തിലായാലും ശരി, മനസ്സിനത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ മനസ്സിനും പ്രത്യേകതയുണ്ടല്ലോ, ഒരാളുടെ മനസ്സ് പോലെയല്ല വേറൊരാളുടെ മനസ്സ്. ചിലർക്ക് ഈ ഇത് വളരെ എളുപ്പമായിരിക്കും, ചിലർക്ക് ഇത് എളുപ്പമായിരിക്കില്ല. For some people, some individuals, this observation is quite natural. They can easily follow this method. But that is not same for all. In that case, if someone feels problems while concentrating, for that, what remedy they suggest your instructors, what they ask to do to correct that observation? Yeah, that is my question. Different type of people, different type of karma. So some people gain their with so much sexual desire. So Buddha said, go in Kirmachuriyam and the body where the burning at that time period, not now. So that time period people used to do body in the Kirmachuriyam, they not burn. So body now, after some day, become rotten, then become much smelly, then become something. So, any type of body, the monk sit there in the crematorium and they see that body. For months are like this, they see that body. And they think, just that this body is rotating and smelly, my body also will rotten, my body will also smelly. My body, this is the moment here now. My body like this will be. So what need to attract by the body? No need to attract by the body. So their calm chanda now go away. Then they start the person. That means for the time being, they have to stop this practice and they have to think some other process like this. They have to stop for a while. Do you mean like that? Because if someone feels problems, until they are not free from their that problem, they have to stop for a while. Then after that, they start. This process I explained yesterday, because that I read in that Sutta, there in the Maha, there it is various ways. Sutta, Mahasatipatthana Sutta, one of the simplest and one of the easiest. That is very easy. That is very easy. That way one can think. And when we are feeling so much hard in this practice, that it is very hard, but as we are carrying on this practice, we feel easy. That I read in that sutta, many thought process. One body is hunted by a lion. That also, then what is happening in the body, that also one sutta, that is also explained. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. എന്തിനു ഇതിന് പരിഹാരമായിട്ട്? അങ്ങനെ ഇപ്പം മനസ്സിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളീ പറഞ്ഞതുപോലെ ശ്മശാനത്തിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കുക, പിന്നെ അഴുകിയ ശരീരം, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ സതി പത്താന സുത്തം എന്ന് പറയുന്നതിനകത്ത് ബുദ്ധൻ്റെ ഉപദേശമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. വിശദമായിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ശ്വാസത്തിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അയാൾ അത് നിർത്തിയിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ്. ചിന്തിച്ച് ഈ ശരീരത്തോടുള്ള, പക്ഷെ അത് ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കാണ്. പക്ഷെ മനസ്സെന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. മനസ്സ് ഭൂതത്തിലേക്കും ഭാവിയിലേക്കുമുള്ള കാര്യങ്ങളും ചിന്തിക്കും, പല കാര്യങ്ങളും കഴിഞ്ഞുപോയ കാര്യങ്ങളും ഒക്കെ ചിന്തിക്കും. അപ്പോൾ അതിന് ഇത് പരിഹാരമാകത്തില്ല. എന്തായാലും ശരി, ഇത് ഇവർ പറയുന്നത് വളരെ ഈ ഇൻ വൺ പ്ലേസ് മിസ്റ്റർ ഗോയങ്ക സേസ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു പ്രാക്ടീസ്. ഇൻ സം അദർ പ്ലേസസ് ഹി മെൻഷൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. ദാറ്റ് ആൾസോ ദയർ സം പ്ലേസസ്. ദാറ്റ് ഈസ് ഇറ്റ് വേരീസ് ഫ്രം ഇൻഡിവിഡ്വൽ ടു ഇൻഡിവിഡ്വൽ. ഫോർ സം ഇറ്റ് ഈസ് വെരി ഈസി, അതേഴ്സ് for considering others not that much easy. You mean that? So that time someone came and they say I am so much in lower samskar, what will you do my mind? Yeah. You renounce everything. Just try to renounce it. And live in Sudhne Vihara. Yeah, yeah. ശൂന്യവികാര, ഹൗ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ദാറ്റ് ഈസ് ഇൻ ദി ടീച്ചിങ്സ്. ഇൻ ദി ലാസ്റ്റ് പോർഷൻ മെനി പ്ലേസസ് ഹി സെഡ് ശൂന്യവികാര, ദി വേർഡ് ഹി യൂസ്ഡ്. സോ ഹൗ ദേ എക്സ്പ്ലെയിൻ? വാട്ട് ഇറ്റ് മീൻസ് ശൂന്യ? There is a small rooms in Mumbai they constructed. In most of the rooms. So that is for that room, Shunya Agara? Yes. And many people make their home also like Shunya. Yeah, yeah, that is okay. And not to do too much things in the room. How much less will be said that much mind will be That's okay. Shunyavikara means sit alone in a completely vacated room and practice, continues this practice. But Shunya, some people give some philosophical meanings. Shunya means negation of all these things and the final stage is Shunya. Like that some explanations also given. Their own. But Buddha, according to Buddha, Shunya. And what the Buddha said and what he experienced, it is in magic, yes. He is saying Shunya that it's been nothing to be inside when you are sitting. Yeah. Then you will get much benefit. Yeah, that is understand. But nothing should be there inside. That meaning also there? Yeah. Shunyagara. Inside. Inside you are. Where you are sitting there. That is okay. That is clear. But it has another meaning that I am asking. Whether it has any other meaning means Shunyagara means within you nothing is there. That meaning also there? No. Angana cheludu vyakhyanichirikkunnu. ബുദ്ധൻ ഈ ശൂന്യാകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് അവസാനം എത്തിച്ചേരുന്ന ഒന്നാണ്. ഇത് ഗോയിങ്ക ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദി അബൌട്ട് എ റിയലൈസേഷൻ. ഫസ്റ്റ് മൈൻഡ് റീച്ച് സട്ടിൽ ലെവൽ, ആഫ്റ്റർ ദാറ്റ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് എ ടൈപ്പ് ഓഫ് റിയലൈസേഷൻ. വാട്ട് ഇറ്റ് മീൻസ് റിയലൈസേഷൻ ദേർ, വാട്ട് ദേ റിയലൈസ്, സാക്ഷാത്കാര, ദി വേർഡ് ഹി യൂസ്ഡ് സാക്ഷാത്കാര. സാക്ഷാത്കാര മീൻസ് റിയലൈസേഷൻ, ഓർ യു ക്യാൻ സേ എൻലൈറ്റ്മെന്റ്. സോ വാട്ട് ഇറ്റ് മീൻസ് എൻലൈറ്റ്മെന്റ് ദേർ മീൻസ് ആഫ്റ്റർ ദിസ് പ്രോസസ്. Preeti means compassion. What do you mean? Happiness. Happiness, inside happiness, okay. Meditation, that state. So what it means, enlightenment there, enlightenment. Enlightenment means how we understand that, verbally how we can explain. That's right. So can you say enlightenment is a knowledge? Understanding. Understanding about what? Something is there to understand. He realized, that I asked before. He realized what he realized. Anything there, any object is there to realize, or can you say shunyam? Vijnana. Shrot Vijnana Dhatu, they have their own Vijnana. No. Eye Vijnana Dhatu have their own Vijnana. Yeah. Nose Vijnana Dhatu have their own Vijnana. Mukha Vijnana Dhatu have their own Vijnana. Yeah. I am feeling I am something inside. There is something I. But every sense has their own Vijnana. You mean the sensory knowledge, you mean? That is okay. Sensory knowledge, that is this dhatu vijnana. Correct? Am I correct? Sensory knowledge. Perceptions. So these things he realizes. These things he realizes. We these things in both. We understand, but we not realize these things. We realize that these things. And when we realize these things, everything is open. Now nothing is to left, nothing is to do, nothing is to understand. So we Now, at the moment, we have these sensory perceptions, knowledge that already we knew. So you think something new here to realize. Do you think like that? Realization of this dhatu vijnana, what it means? Because already we have the vijnana, but you say vibration. That's okay. Vijnanam is not a gross thing. That is only vibration only. So something more than this, our day-to-day experience, that you call realization. That is possible only for these practitioners, sadhakas, not for all. One who practices these things, they realize. Realize. So can you say that is a special knowledge about that object? Something special? Nothing is special. When I was before it, but I was not knowing. Now I am knowing it. Nothing is So you cannot explain more about that. You can say just so many Karnataka people explain into 9-3-9. There is Thera Gatha book. In Thera Gatha book there is many Thera. Thera who said their story in 9-3-9. What I was in the Rasta time and what I become after more. Everything has changed. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇന്ദ്രിയങ്ങളിലൂടെ ഒരു അറിവുണ്ട്. അപ്പോൾ ഏതിനെ ഇവരിങ്ങനെ നിരീക്ഷിച്ചാലും അതിനെ സംബന്ധിച്ചൊരു പുതിയ അറിവുണ്ടാകുന്നു എന്നാണ്, പുതിയൊരറിവുണ്ടാകുന്നു എന്നാണ്. അത് എന്താണ് അറിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അത് വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്കുണ്ടാകുന്നു എന്ന് പറയുന്നത് ഇവരുടെ ഒരു അവകാശവാദമാണ്. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരിപ്പോൾ പറയുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഇതിൽ നിന്നൊക്കെ ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക വെളിപാട് ഉണ്ടാകുക എന്ന് പറയുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഐഡിയലിസം. എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകളനുസരിച്ച് അറിവ് മാറുന്നു എന്ന് പറയുന്നു. കാഴ്ചപ്പാടിനനുസരിച്ച് അറിവ് മാറിയാൽ വസ്തു മാറണമെന്നില്ല. വസ്തുവിൽ മാറ്റം വരാതെ തന്നെ നമുക്ക് അറിവിൽ മാറ്റം വരാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഇവരുടെ ബോധതലത്തിലാണ്, ബാഹ്യമായി പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നത്. അത് അവർ തന്നെ പറയുന്ന ഒരു വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്, വിശദീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരാളുടെ അനുഭവം, ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു, എന്തെങ്കിലും ഒരു അനുഭവത്തെ പറയുന്നു. അയാൾ പറയുകയാണ്, അതെനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ആന്തരികമായ ഒരു അനുഭവമാണെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്കങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ മറ്റൊരാളിന് ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ച് കേൾക്കുന്ന ഒരാളിന് ആ അനുഭവത്തെ വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ അവകാശമുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്, ഈ വ്യക്തിയിൽ എന്താ സംഭവിച്ചത്, അങ്ങനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ഇയാളുടെ അനുഭവത്തിന് ഈ വസ്തു യാഥാർത്ഥ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ, അതൊരു പ്രധാന വിഷയമാണ്. അപ്പോൾ വസ്തു യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത അനുഭവമാണെങ്കിൽ അത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവം എന്ന് പറയാനേ പറ്റൂ. അത് ഒരാൾക്കുണ്ടായതുപോലെ വേറൊരാൾക്കുണ്ടാവണമെന്നില്ല. പിന്നെ ഇതിനവർ വളരെ സ്പിരിച്വലാണ്, ആത്മീയമാണ് എന്ന് പറയും. ആത്മീയം എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ഓരോ വിശേഷ അനുഭവങ്ങളെന്ന് ഞാൻ അർത്ഥമുള്ളൂ. അപ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ശ്രമിച്ച മറ്റൊരാൾക്ക് അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതൊരാളുടെ അനുഭവം എന്ന് പറയാനേ പറ്റും. അതുപോലെ നിരന്തരമായി ഈ പറയുന്ന പോലെ നിരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന മനസ്സാണ്. മനസ്സിൽ പലതരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുന്നതൊക്കെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ എന്നെടുക്കാനേ പറ്റും. അതിനപ്പുറം അതിന് പ്രാപഞ്ചികമായ വസ്തു യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. അതാണ് ഉള്ളി പറയുന്നത്. ഇങ്ങനെ ഈ ജ്ഞാനമൊക്കെ എന്താണ് വൈബ്രേഷൻസ് ആയിരിക്കുന്നത്. ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഫിസിക്സ് പഠിച്ചവർ പറയുകയാണ് ഇതൊക്കെ വൈബ്രേഷൻസാണ്. അപ്പോൾ ഇന്നത്തെ ഈ അറിവ് വെച്ചും കൊണ്ട് ഇവരതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത്. ബുദ്ധൻ പറഞ്ഞ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നിങ്ങനെ ഈ വൈബ്രേഷനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അന്ന് പരമാവധി പറഞ്ഞത് വിജ്ഞാനധാരയെ കുറിച്ചാണ്. ഇതെല്ലാം അറിവാണ്, കാരണം നമ്മുടെ ഉള്ളിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്ന അറിവാണ്. അതിനപ്പുറം എന്താണ് ഈ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനം. യു യൂസ് ദി വേർഡ് സ്പന്ദനം. സ്പന്ദനം, ഹൗ ദേ എക്സ്പ്ലെയിൻ ദാറ്റ് സ്പന്ദനം? അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനുഭവങ്ങൾ എന്നേ പറയാൻ പറ്റും ഏത് കാര്യവും. പക്ഷേ ഫിസിക്സിലും മറ്റും പറയുന്ന ഈ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ കേവലം അനുഭവമല്ല, അത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തു, അതിനകത്തൊരു ആറ്റമുണ്ട്. ആ ആറ്റത്തിൽ സ്പന്ദനമുണ്ട്, അത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആറ്റവും സദാ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും അതൊക്കെ സംഭവിക്കുന്നു, നമ്മൾ മരിച്ചാലും സംഭവിക്കും, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് സംഭവിക്കും. പിന്നെ നേരിട്ട് നമുക്കതിനെ അറിയാൻ പറ്റില്ല. അത് ഒന്നുകിൽ ചില മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിലൂടെയാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ചില എക്സ്പെരിമെന്റലി അത് പ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല, പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. അതിനേക്കാണ് നമ്മൾ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവര് സ്പന്ദനം എന്ന് പറയുന്നത് ഇപ്പൊ പുള്ളി പറഞ്ഞ എന്താണ്, ഒരു അനുഭവമാണെന്നാണ്. അവരുടെ ശരീരത്തിലോ മനസ്സിലോ ഒക്കെ അവർക്കുണ്ടാകുന്ന അനുഭവം, അത് രണ്ടും തമ്മിൽ വ്യത്യസ്തമാണ്. ഒന്നെന്താണ്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ. മറ്റേതെന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഉള്ളിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്, എന്റെ ഉള്ളിലുണ്ടാകുന്ന അനുഭവമാണെങ്കിൽ അത് കേവലം എന്നെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ആരായാലും എന്തായാലും മറ്റങ്ങനെയല്ല എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന. അപ്പൊ ഇവര് പറയുന്നത് വേണ്ടിയൊന്നോ പറയും, ഇതൊക്കെ എന്നെ ആശ്രയിച്ച് നിൽക്കണമെന്ന് പറയും. അത് ശരിയാവില്ല. കാരണം ഈ പ്രപഞ്ചം ഉണ്ടായി ഫോർ പോയിന്റ് ഫൈവ് ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ജീവൻ തന്നെ ഇവിടെ ഉണ്ടാകുന്നു. അപ്പം അതുവരെ ഈ പ്രപഞ്ചത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നു? ഈ സ്പന്ദനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. അന്ന് അറിയാനും കേൾക്കാനും ഒന്നും ആരും ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രീബയോട്ടിക് പീരീഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ് പിന്നീട് ഈ കോശങ്ങളെല്ലാം രൂപപ്പെട്ടു വന്ന് നമ്മുടെ ബോധം പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഇതിനെ അറിയുന്നത്. അപ്പൊ പരിണാമം ദീർഘകാലത്തെ പരിണാമത്തിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. ഇതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ചേരത്തില്ല. പിന്നെ ഇതിന് സംഭവിക്കുന്ന ഇതാണ്, നിങ്ങളിങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരാൾക്കത് ഇഷ്ടമായും മനസ്സിന് അനുകൂലമായും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. അത്ര അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. യാഥാർത്ഥ്യം നമ്മുടെ ഈ പറയുന്ന പ്രാക്ടീസുകളെയോ ബോധത്തെ അനുസരിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തവർക്ക് ഇപ്പോൾ ബുദ്ധനായാലും ശരി, പിന്നീട് വന്നവർക്കായാലും ശരി, ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലെ വൈബ്രേഷനൊക്കെ അനുഭവപ്പെട്ടിരിക്കും. ഈ ഗോയിങ്കയുടെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ശരീരം മുഴുവൻ ഒരു വൈബ്രേഷനായി അനുഭവപ്പെടുന്നു. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആന്തരികമായി തോന്നുന്ന ഒരു മനസ്സിൻ്റെ ഒരു തോന്നലാണത്, ഒരനുഭവമാണ്. പിന്നെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഫിസിക്സ് ഒക്കെ വെച്ച് അവർ വ്യാഖ്യാനിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇത് പറഞ്ഞ കാലത്ത് ഈ ഫിസിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഇവർക്ക് ഈ ആറ്റത്തിനെ കുറിച്ചോ ആറ്റത്തിലെ വൈബ്രേഷനെ കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ ഇവരുടെ ഈ ചിന്ത ഇതനുസരിച്ച് ഇവരുടെ തത്വചിന്ത അനുസരിച്ച് അവിടെ ആത്മാവ് എന്ന് പറയുന്നതിനും ഒരു സ്ഥാനമില്ല, അങ്ങനെ ഒന്നില്ല. ബുദ്ധൻ ഇതിനെ കുറിച്ച് ഉപദേശിക്കുന്നിടത്തൊക്കെ പറയും പറയും. എന്താണ്, ദാറ്റ് ഈസ് നോട്ട് ഐ, നോട്ട് മൈൻ, ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദാറ്റ് സുത്താസ്. അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനല്ല എൻ്റേതല്ല. അപ്പം അവിടെ ഞാനെന്നും എൻ്റേതെന്ന് പറയുന്നതും ഇതിനെ അംഗീകരിക്കുന്നില്ല. സെൽഫ്, ആത്മാവ് അങ്ങനെയല്ല, അതൊക്കെ നിഷേധിക്കുകയാണ്. ബുദ്ധ ഈസ് നെഗേറ്റിംഗ് ആൾ ദീസ് തിങ്സ്, ഐ, മൈൻ, സെൽഫ്, ആത്മൻ, എവരിത്തിങ് ഈസ് നെഗേറ്റിംഗ് ദീസ് ടീച്ചിങ്സ്. Still he is accepting this vijnana dhatu, correct? When we are talking, we have to give some word, otherwise how would the people be understanding? That's okay, just for understanding. So he is talking about that vijnana dhatu, is correct, but that is not self, not atma. That vijnana, is it shunya? Can you say that is shunya? Shunya is given by the nadar, nadar is not like this. Okay. But this Theravada tradition, they don't accept a shunya. they accept Shunya or they don't? So don't agree with Nagarjuna. ഇങ്ങനെയുള്ള എന്താണ് താത്വികമായ കാര്യങ്ങൾ ചോദിച്ചാൽ പുള്ളിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. Then what is ultimate? It is above our knowledge, it is above our world. Ultimate is above our knowledge. Buddha said only this is the whatever loka you will get by your condition. Means after the death. After death you go there? Yeah. So never take many sannyasi, take the sadhishtha, I will go in Swarga Loka, Vishnu, and they will get his feelings. They will no matter. But they will not reach the highest goal. They will be in the way they. In the way there is many guards, they will go in the guard. They will not reach there. So Buddha accepted this heaven type world and the devadas all there he accepts. So after the Hindu these are totally different and that are totally different. Not this Devendra, so not like that, but the for example the Mahayana they accept Tara. So I read somewhere that the Tara is actually was a bhikkhuni is Tara. It is their own explanations. Then actually what is that Tara? No, but that is their Tara. The Theravada tradition, they accept these devas? They accept? Yes. They worship those devas? No, they don't accept. They know everything, but they are not attracted. But they have faith, such a things. Faith? Not faith. They know. Yes. But they... Believing. Then disbelief is possible there? Disbelief? Not belief. That means? Just as it is. Means you consider all these ideas explained by Buddha, like that. That means on the way in the spiritual progress, you may meet with these devadas. A possibility is there, correct? Yeah. The person who is going on the liberation path, the devata started to help him. Like that. അപ്പോ ദേവതകളെയൊക്കെ ഇവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഹിന്ദു ദേവതകളല്ലെന്നേ ഉള്ളൂ. അവർക്ക് പ്രത്യേക ദേവതകളുണ്ടെന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ ബുദ്ധന്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ അവിടെ ഹിന്ദു ദേവതകളെ കുറിച്ചും പറയുന്നുണ്ട്, അതും പറയുന്നുണ്ട് കഥകളിൽ. So this newer tradition accept this Jataka stories. Yes, it is old birth, past birth. There is 14 some stories. So that they all accept. പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട്, ഒരുപാട് ജന്മം വേണം, പല ലോകങ്ങളിലും പോകും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരും അംഗീകരിക്കുന്നുണ്ട്. നോ ഡൗട്ട് യു അക്സെപ്റ്റ് റീബർത്ത് ഇൻകാർണേഷൻ. അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് ബുദ്ധിസത്തിൽ, അതെല്ലാം അംഗീകരിക്കുന്നു. റീബർത്തും ലോകങ്ങളും ദേവതകളും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇല്ല. സോ ബട്ട് ഇൻ ദി ബുദ്ധിസം ദി കാസ്റ്റ് സിസ്റ്റം ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഇസ് ഇറ്റ് അക്സെപ്റ്റബിൾ ദെയർ? Any hierarchy based on caste system there? Hierarchy? Everyone is to finish to come and everyone is to finish to go. So there is a very nice things which I observed. The person who wants to become a monk, he can become a monk for 10 days or 20 days or 30 days. How much he has time? After 30 days or 20 days or 30 days, he can leave his work and he can go in his daily life. No, I am asking about the caste system, you know. No caste system. No preference for no caste. Sanyasi, you don't know how, going to give Sanyasi, Sanyasi, Sanyasi, so this അത് ബുദ്ധന്റെ കാര്യത്തിൽ വളരെ പ്രസിദ്ധമാണ് അവര്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഡോക്ടർ അംബേദ്കർ, അദ്ദേഹം ഹി എംബ്രേസ്ഡ് ബുദ്ധിസം ലാസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് വാസ് ദാറ്റ് സിസ്റ്റം വാസ് എഗൻസ്റ്റ് ദിസ് കാസ്റ്റിസം. അതുകൊണ്ടാണ് ബുദ്ധൻ തന്റെ അനുയായികളോടൊപ്പം ഇത് ചേർന്നത് കൊണ്ടാണ്, അതിന് ജാതി ഇല്ലാത്തത് കൊണ്ടാണ്. അത് ശരിയാണ്. സോ അബൌട്ട് ദി റിയലൈസേഷൻ ഓർ അലൈൻമെന്റ് വി കനോട്ട് ഡിസ്കസ് മച്ച്, ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്. Yes, that is. Okay, today they got more ideas about your system. Thanks. അത് അംഗീകരിക്കുന്നില്ലല്ലോ, ബുദ്ധിസത്യം അത് അംഗീകരിക്കുന്നു. പിന്നെ ഉള്ളിന്റെ ഉള്ളിലുണ്ടോ എന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. അവരുടെ ആശയത്തിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയെ കൺവെർട്ട് ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയും ജാതി ഇത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇനിയിപ്പം കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആശയപരമായ ബുദ്ധൻ ചാതുർവർണ്ണയത്തിനെതിരായിരുന്നു. അപ്പോ ഹിംസയ്ക്കും എതിരായിരുന്നു, പക്ഷെ ഇപ്പൊ ഹിംസ കൊല്ലുന്നുണ്ട്. അവരെ നേരിട്ട് കൊല്ലുന്നെങ്കിലും വേണോ തിന്നു നിന്നതാണ് വലിയ പാപം എന്ന് തന്നെ ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു ഭാഗം അവരൊന്നും പരിഗണിക്കുന്നില്ല. ആ കാര്യം പരിഗണിക്കുന്ന അതുകൊണ്ട് we heard from the stories that Buddha's Mahanirvana, that day he ate some one piece of meat. Is it that Sukha Pado explained by many person what is the Sukha Pado? Someone is saying Sukha Pado made by the power, someone is saying Sukha Pado is one kind of vegetable who grow in the rainy time from the earth like mushroom. Some person is saying it was the one day night. So after taking that, Buddha moved him, but he was also weak, so this would make his body much weak. And this would become the cause of his. So we cannot say surely that is meat. Maybe mushroom or some other That, The what is the Pali word for that? Su. That can be explained many ways. So that is not sure. അങ്ങനെയാണ് കഥയിൽ പറയുന്നത്. ബുദ്ധൻ അവസാനം ഒരു മാംസകഷ്ണം കഴിച്ചെന്നും അങ്ങനെ അജീർണം പിടിപെട്ടെന്നും അങ്ങനെയാണ് മഹാനിർവാണം അടഞ്ഞെന്നും ഒക്കെ ഒരു കഥയുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് ചിലരതിനെ കുമ്പളെന്ന് പറയും, ചിലരതിനെ വെജിറ്റബിൾ എന്ന് പറയും, ചിലരതിനെ ഇറച്ചിയെന്ന് പറയും. അതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനിക്കുന്നതാണ്, അത് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്, പലതരത്തിൽ വ്യാഖ്യാനിക്കാം. കാരണം അത് പാലി വാക്കാണ്, പാലിയുടെ വേടാണ്. അപ്പം അതെന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഈ പറയുന്ന പോലെ പല അർത്ഥങ്ങളും കാണുമെന്ന്. ഒരു പ്രാചീന ഭാഷയല്ലേ, കൃത്യമായി പറയാൻ പറ്റില്ല. ബട്ട് ഹി യൂസ് ടു ടേക്ക് ദി മീറ്റ് ആസ് എ ഭിക്ഷ. ഇസ് കറക്റ്റ് നോ? The group is starting to accept that thing. The group is like, and the person who explained that person like, they like, so they explain, and everyone accept whoever like this. But a bhikkhu is obliged to take even meat also. Is it correct? Eatables. No, that is not eatable. But eatables. If it gets some meat. Yeah. Yeah. Then. They can take if there is no choice. So that time when you are taking that food, he said, take that food like you are taking your own children's meat, flesh. That means you cannot take pleasurefully that. Nice. Okay. But nowadays these bhikkhus and bhikkhunis, they take, if they get as a bhiksha, they take, they collect meats also. They like, so they will pass to Vasika, think whatever the food is going to be like, if I will eat it. Yeah. So they make this very hard for what they make very hard. When I went to Kailasa for parikrama, there I met many these Buddhist sadhus. They are mainly these dried meats only available. Only. So they eat that. Vegetables are less there. Yeah. Even they take some drink also. They prepare something for them. So, because there, I think they have no other option. ഓക്കെ, താങ്ക് യു ഫോർ യുവർ